പറയുന്നു. അതഹ വ്യോമി നീലാദി ഇവ ആകാശത്തിൽ നീല നിറം മരുഭൂമിയിലെ ജലം ഇതുപോലെ അതഹ അതുകൊണ്ട് വ്യോമി നീലാദി ഇവ ആകാശത്തിൽ നീല അരികൾ പോലെ ജഗദാത്മനെ ദർശിക്കും. ഈ പ്രപഞ്ചം ആത്മാവിന് കാണപ്പെടും. ആകാശത്തിലെ നീല നിറം പോലെ എന്ന് പറയുമ്പോൾ അസത്യം അസത്യമായി ജഗത്ത് ആത്മാവിന് അനുഭവപ്പെടുന്നു. ജഗത്ത് അസത്യ അനുഭവമാണെന്നുള്ളതിനാണ് ഈ ആകാശ നീല കൊടുക്കുന്നത്. അപ്പം ഈ ആകാശ നീല ഉദാഹരണമായി കൊടുക്കാൻ കാരണം പഴയ കാലത്ത് ആകാശം വായു അഗ്നി ജലം പഞ്ചഭൂതം പഞ്ചഭൂതങ്ങളിൽ ആകാശം എന്ന് പറയുന്നത് മറ്റു ഭൂതങ്ങളെപ്പോലെ ഒരു ഭൂതമായിട്ടാണ് ഉണ്ടാക്കിയത്. ഒരു പദാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഒരു ദ്രവ്യമായിട്ട് അങ്ങനെയുള്ള ആകാശം നീരൂപമാണെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും സ്വീകരിച്ചു ആകാശത്തിൽ നിറവും ആകാശത്തിൽ നിറയില്ല. പക്ഷെ മേലോട്ടിങ്ങനെ നോക്കുമ്പോൾ മേഘമൊന്നുമില്ലാത്ത സമയത്ത് ആകാശം നിറഞ്ഞ ആകാശം നീല നിറത്തിലാണ്. അപ്പോ നിറമില്ലാത്ത ആകാശത്തിൽ പഴയ സിദ്ധാന്തം അനുസരിച്ച് നിറം അനുഭവപ്പെടാൻ പാടില്ല. അത് ആകാശം നീല എന്നാണ് അനുഭവം. ആകാശം നീല നിറത്തി അത് ഈ പറയുന്ന നൈയായികന്മാരുടെയോ അഭിഭാഷകന്മാരുടെയോ അദ്വൈതികളുടെയോ ആരുടെ സിദ്ധാന്തം അനുസരിച്ചും അത് ശരിയല്ല. അത് ഭാഗ്യം എല്ലാവരും എന്ത് ചെയ്യുന്നു ആകാശത്ത് ഒരു പദാർത്ഥമായി കാണുന്നു. ആകാശ നീരൂപമാണെന്ന് പറയും. അതുകൊണ്ടാണ് ഉദാഹരണം കൊടുക്കുന്നത്. ആകാശത്തിൽ രൂപം അനുഭവപ്പെടുന്നു അത് ഒരു ഭ്രാന്തിയാണ് എന്ന നിലപാടിൽ ഞാൻ എത്തിച്ചേരുന്നത്. പഴയ സിദ്ധാന്തം അനുസരിച്ചാണ് ഉദാഹരണം. ആകാശത്തിൽ രൂപം കാണപ്പെടാൻ പാടില്ല. ഉദാഹരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ എന്തിനും ഉണ്ട് ആകാശം, ഇതിന് നിറമൊന്നുമില്ല. സ്പേസ് നിറമില്ലല്ലോ. ഇതുപോലെ മേലോട്ട് നോക്കിയാലും നിറമില്ലാതെ കാണേണ്ടതാണ്. പക്ഷെ നിറം കാണുന്നത് ഭ്രാന്തിയാണ്. നിറമില്ലാത്ത ഒരു വസ്തു നിറം കാണുന്നത് ഭ്രാന്തിയാണ്. രജ്ജുന് സർപ്പം പോലെ ഇതാണ് പഴയ കാലത്ത് എല്ലാവരും പൊതുവെ സ്വീകരിച്ച ഇതാണ്. അപ്പോ ഒന്ന് ആകാശം എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തെ സ്വീകരിക്കുക, അതിന് നിറമില്ലെന്ന് സിദ്ധാന്തം ഇതെന്ന് പറയുക, എന്നിട്ട് പിന്നെ ആകാശത്തിൽ നീല നിറത്തെ കാണുക എന്ന് പറയുന്നത് ഭ്രാന്തിയാണ്. ഇത്രയും വന്നാലേ ഭ്രാന്തി അംഗീകരിക്കാൻ പറ്റും. അപ്പോ പഴയ കാഴ്ചപ്പാടനുസരിച്ച് എന്താണ്, മേലോട്ട് നോക്കിയാൽ അവിടെ നീല നിറം കാണുന്നുണ്ടെങ്കിൽ നീല നിറം അവിടെ ഇല്ല, അതാണ് സിദ്ധാന്തം. ആകാശത്തിൽ നീല ഇല്ല, പക്ഷെ കാണുകയാണ്. അപ്പൊ രജ്ജുവിൽ സർപ്പമില്ല, സർപ്പത്തെ കാണും. അങ്ങനെ ആകാശത്തിൽ നീല നിറം ഇല്ല, പക്ഷെ ആകാശത്തിൽ നീല നിറത്തെ കാണുന്നു. ഇതാണ് നീലാദി എന്ന് പറഞ്ഞ ആകാശ നീലമ്മ പോലെ എന്ന് പറയുമ്പോ എന്താണ് വേറെ ദൃഷ്ടാന്തത്തെ എടുക്കുന്നു. മരുമരീചിയോ പോലെ ഉദാഹരണങ്ങളാണ്. ഇപ്പൊ ഇത് പ്രധാനമായിട്ടും പറയുന്ന ഉദാഹരണം ആകാശ നീലിമയാണ്. ആ ഒരു ഉദാഹരണത്തെ തന്നെ എടുക്കുന്നു. ഇപ്പൊ വൈകുന്നേരം ആകാശത്ത് ചുവപ്പ് കാണും, ഇങ്ങനെ ഇത് കാണാറുണ്ട്. അതൊന്നും സാറിന് ഉദാഹരണമായി പറയാറില്ല. ഉദാഹരണമായി പറയുന്നു സാറിന് നല്ല വെയിലത്ത് ഉച്ച സമയത്തൊക്കെ മേലോട്ട് പോകുമ്പോഴുള്ള നീലാവണം. പിന്നെ അതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അത് കാണുമ്പോഴത്തെ ആകാശത്ത് വ്യാപകമായി കാണും, എങ്ങോട്ട് നോക്കിയാലും നീലാവണം. അതുകൊണ്ടാണ് അതെടുക്കുന്നത്. അസയം രാവിലെ വൈകുന്നേരം ഒക്കെ ചുവപ്പ് നോക്കും, മഞ്ഞുകളൊക്കെ കാണുന്നു. അത് ഒരു ഭാഗത്തേ കാണും, എല്ലായിടത്തും കാണുന്നില്ല. ഏത് അതിനൊക്കെ വേറെ വേറെ കാരണങ്ങളാണ്. എന്തുകൊണ്ട് കാണുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആകാശത്ത് ഈ മേളിൽ കാണുന്ന നീല നിറം ഒന്നും അത് ആകാശത്തിന്റെ അല്ല. പണ്ട് അങ്ങനെയാ ധരിച്ചത്, ആകാശത്തിൽ കാണുന്നു എന്നാണ്. ആകാശത്തിൽ കാണുന്ന അല്ല, കാരണം ഈ മേൽഭാഗത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള തന്മാത്രകൾ, സൂക്ഷ്മകണങ്ങൾ, പൊടിപടങ്ങൾ ഇങ്ങനെ മേളിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സൂര്യപ്രകാശം മേളിൽ നിന്നോട്ട് കടന്നു വരുമ്പോൾ ഈ സൂക്ഷ്മകണങ്ങളിൽ പ്രകാശം തട്ടിയിട്ട് സ്കാറ്ററിങ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കും, ചിതറിപ്പോവുക എന്ന് പറയാം. ഇപ്പൊ സൂര്യപ്രകാശത്തിന് ഏഴ് നിറമുണ്ട്. ഏഴ് നിറങ്ങൾ സൂര്യപ്രകാശത്തിനുണ്ടെങ്കിലും ആ പ്രകാശങ്ങളിൽ ഏറ്റവും വേവലുന്ത് കുറഞ്ഞതാണ് നീല. അതിന്റെ തരംഗാവൃത്തി വളരെ കുറഞ്ഞതാണ്. ഞാൻ പടം വരയ്ക്കുമ്പോൾ അതിന് ചെറുതായിട്ട് വരും, വളരെ കുറഞ്ഞതായതുകൊണ്ട് പിന്നെ അത് കൂടുതലായിട്ട് അതിന്റെ സ്കാറ്ററിങ് സംഭവിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ കൂടുതൽ സ്കാറ്ററിങ് സംഭവിക്കുന്ന നീലകൾ അതിനാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നീല കാണുന്നത്. അല്ല, സൂര്യപ്രകാശത്തിന് ഒരു നിറം മാത്രമാണ്. അപ്പൊ ശരിക്കും എന്താണ് ആ നിറം? പ്രകാശത്തിന്റെ നിറമാണ്. അത് ഈ പറയുന്ന ഈ പൊടികൾ തട്ടി സ്കാറ്ററിങ് നടത്തുമ്പോൾ അതിന്റെ വേവലെങ്കിന്റെ വ്യത്യാസം കൊണ്ട് അത് കൂടുതലായി സംഭവിക്കുന്നുണ്ടും നമ്മളതിനെ കാണുന്നു എന്നേ ഉള്ളൂ. അവിടെ മറ്റു നിറങ്ങളുമുണ്ടോ? പക്ഷെ അത് നമ്മുടെ കണ്ണ് അതിനെ സെൻസ് ചെയ്യുന്നു, മറ്റുള്ള നിറങ്ങളെ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. വൈകുന്നേരം മറ്റും ഇതായിട്ട് കാണുന്നത് വൈകുന്നേരം ആകുമ്പോ എന്താണ്, നമ്മളിൽ നിന്ന് സൂര്യൻ അകലുകയാണ്. സൂര്യൻ നിൽക്കുന്ന ഒരാള് കാരണം ഭൂമിയുടെ കറക്കം കൊണ്ട് എന്ത് ചെയ്യുന്നു, വൈകുന്നേരം ഭൂമി കറങ്ങി മറുവശത്തേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നിടത്ത് എന്ത് ചെയ്യുന്നു, ഇപ്പോ അത് ഞാൻ കറങ്ങി അകലോട്ട് പോവുകയാണ് നമ്മൾ. അപ്പൊ ദൂരം കൂടുന്നു, ദൂരം കൂടുമ്പോഴത്തേക്ക് അവിടെ ഈ സ്കാറ്റർ ചെയ്യുന്ന ചുവപ്പും മഞ്ഞയൊക്കെ നോക്കാനാണ് അത്. അത് ഡിസ്റ്റൻസിന്റെ വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രധാന കാരണം. പല കാരണങ്ങളും പറയും. ഇപ്പോ ഉച്ചയെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മള് അടുത്ത് നിൽക്കുകയാണ്. അപ്പോ കൂടുതൽ ചെതറുന്ന ആ പ്രകാശം നീല നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഒന്നെന്താണ് ഈ പ്രകാശം എന്ന് പറയുന്നത്? ഒന്ന്, അത് ആകാശത്തിലല്ല കാണുന്നത്. അത് എന്താണ്, ആകാശത്തിൻ്റെതുമല്ല. അത് കാണുന്നത് പ്രകാശത്തിന്റെ സൂര്യന്റെ കിരണങ്ങളിലുള്ള നിറമാണ് കാണുന്നത്. അത് പൊടികളിൽ തട്ടി ചേർന്നാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു അറിവ് പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആൾക്കാർ ധരിച്ച എന്താണ്, ആകാശത്തിൽ നീലനിറം കാണുന്നത്. ഈ ശരിക്കും നീലനിറം നമ്മൾ കാണുന്ന ഈ അറ്റ്മോസ്ഫിയറിലെ പൊടി പടങ്ങളിലാണ് പറഞ്ഞത്. അല്ലാതെ ഒരു സ്പേസ് അല്ലെങ്കിൽ ശൂന്യതയിൽ കാണുന്നതല്ല. അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ എന്താണോ പഴയകാലത്ത് ധരിച്ചിരുന്നത് പോലെ ഈ ആകാശം എന്ന് പറയുന്നത് ഒരു നിറമില്ലാത്ത ഒരു വസ്തുവല്ല, പണ്ട് ധരിച്ചിരുന്നു. നിറമില്ലാത്ത ഒരു പദാർത്ഥം അതങ്ങനെ അല്ല ആകാശം. ആകാശം എന്ന് പറയുന്നത് സ്പേസ്, ഈ നക്ഷത്രങ്ങൾ സൂര്യൻ എല്ലാം നിലനിൽക്കുന്ന സ്ഥലമാണെങ്കിലും അത് പണ്ട് ധരിച്ചിരുന്ന പോലെ നിറവില്ലാത്ത ഒരു പദാർത്ഥമല്ല. പഞ്ചഭൂതം ഒന്നല്ല. പഞ്ചഭൂതം എന്ന് പറയുന്നത് പഴയ സിദ്ധാന്തം പ്രത്യക്ഷമായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നത് അനുമാനം കൊണ്ടും പറയുന്ന കാര്യങ്ങളാണ്. പഞ്ചഭൂതം സിദ്ധാന്തം എന്ന് പറയുന്നത് ഇന്നത്തെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒന്നും അതിനൊന്നുമില്ല, ഇതില്ല. അപ്പൊ ആകാശത്തിൽ നീല കാണുന്നു എന്ന് പറയുന്നത് പഴയ കാഴ്ചപ്പാടനുസരിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ നീല എന്ന് പറയുന്നത് ഭ്രാന്തിയല്ല ഇന്നത്തെ അറിവ് വെച്ച്. എന്തുകൊണ്ട് നീല എന്ന് പറയുന്നത് മറ്റ് ഏതൊരു നിറവും പോലെ തന്നെയാണ്. ഈ സൂര്യപ്രകാശത്തിന്റെ ഏഴ് നിറങ്ങളുണ്ടല്ലോ, മറ്റേത് നിറവും പോലെ തന്നെ ഒരു നിറമാണ്. ഞാനിപ്പോ ഇവിടെ കാണുന്നു ഒരു നിറം, അവിടെ മേലോട്ട് പോകുമ്പോൾ വേറെ നിറങ്ങളാണ്. ഇതെല്ലാം എന്താണ് പ്രകാശത്തിന്റെ തന്നെ നിറങ്ങളാണ്. പ്രകാശത്തെ വസ്തുക്കളുടെ ആകിരണം ചെയ്യുന്നതിന്റെ വ്യത്യാസം അനുസരിച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ കണ്ണ് അതിനെ സെൻസ് ചെയ്യുന്നതനുസരിച്ച് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ വ്യത്യാസങ്ങൾ കാണുന്നത്. അപ്പൊ മറ്റ് ഭൗതിക വസ്തുക്കളെ പോലെ തന്നെ നിറം എന്ന് പറയുന്നതും അതൊരു യഥാർത്ഥമായ സാധനമാണ്. ആകാശത്തിൽ കാണുന്ന നിറവും അതുപോലെ യഥാർത്ഥമാണ്, അത് ഭ്രാന്തിയല്ല. രജ്ജി സർപ്പം പോലെ ഒരു സാധനമുണ്ട് ആകാശത്തിൽ നിന്ന് നിറം എന്നാണ് ഇന്നത്തെ അറിവ് പറയുന്നത്. പഴയകാലത്ത് എന്താ ധരിച്ചിരിക്കുന്നത്? ആകാശത്ത് കാണുന്ന നിറം രജ്ജി സർപ്പം പോലെ എന്നാണ്. എന്തുകൊണ്ട് ആകാശത്തിൽ നിറം ഇല്ല, ഇവിടെ നിറം കാണുന്നു? പിന്നെ ഇതിനെ നമുക്ക് യോജിപ്പിക്കാം. ആകാശത്തെ നമ്മള് ഒരു സ്പേസ് എന്നെടുക്കുന്നു, എന്നിട്ട് ആ സ്പേസ് നിറം കാണുന്നു എന്ന് ധരിക്കണമെങ്കിൽ അത് ഭ്രാന്തിയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്നിപ്പോ അങ്ങനെ എന്താ മനസ്സിലാക്കുന്നു? ഈ അറ്റ്മോസ്ഫിയറിലാണ് നിറം കാണുന്നത്. അപ്പൊ അതവിടെ ഉള്ളത് തന്നെയാണ്, കൽപ്പിക്കുന്നതല്ല. പിന്നെ എന്തുകൊണ്ട്? നമ്മുടെ കണ്ണതിനെ സെൻസ് ചെയ്യും. അങ്ങനെ ഒരു വേവലെന്ത് അവിടെ ഉണ്ട്, നീല എന്ന് പറയുന്ന ഒരു വേവലെന്ത് വേണ്ടും ഉണ്ട്. അത് നമ്മൾ കാണുകയാണ്, മറ്റു നിറങ്ങളെപ്പോലെ തന്നെയാണ്. അതുകൊണ്ട് ഈ ആകാശ നീലിമ ഭ്രാന്തി എന്ന് പറയുന്നത് പഴയ ഒരു അറിവ് വെച്ച് പറയുന്നതാണ്. ഇന്നത് ഫിസിക്സിന്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല, അത് മറ്റു നിറങ്ങളെപ്പോലെ ഉള്ളൂ, അതിന് വ്യത്യാസമൊന്നും. മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചില നിറങ്ങൾ നമ്മുടെ കണ്ണ് സെൻസ് ചെയ്യും, ചിലതിന് സെൻസ് ചെയ്യില്ല, വ്യത്യാസമുണ്ട്. പിന്നെ ആ നിറങ്ങൾ അവിടെ ഉണ്ടാകുന്നതിന് പല പ്രതിഭാസങ്ങളും കാരണമാണ്. പ്രധാനമായ ഒരു കാരണമാണ് വെളിച്ചം. വെളിച്ചത്തിന്റെ സ്കാറ്ററിങ് എന്ന് പറയുന്ന വിഷയം. പക്ഷെ പഴയകാലത്ത് എല്ലാവരും പറഞ്ഞിരുന്ന എന്താണ് ആകാശം എന്ന് പറയുന്ന ഒരു ഭ്രാന്തിയാണ്, അദ്വൈതികളും ബോധം ശരിക്കും ഇതെല്ലാം വന്നത് വിജ്ഞാനവാദികളിൽ നിന്നാണ്, യോഗാചാര്യന്മാർ പ്രധാനമായിട്ട്. വസുബന്ധു ധർമ്മഗുരുത്തി ഒരുപാട് ആചാര്യന്മാരുണ്ട്, വിജ്ഞാകൻ, ഇങ്ങനെ ഒരുപാട് ആചാര്യന്മാരുണ്ട്. അവര് യോഗാചാര്യന്മാരെന്ന് പറയുന്നു. ക്ഷണിക വിജ്ഞാനവാദി, ആ ക്ഷണിക വിജ്ഞാനവാദികളുടെ ആശയം തന്നെയാണ് ശങ്കരാചാര്യ എടുത്തത്, ചെറിയ മാറ്റം വരുത്തി. ക്ഷണിക വിജ്ഞാനവാദികൾ പറയുന്നത് എന്താണ്? ആലയ വിജ്ഞാനവും പ്രവൃത്തി വിജ്ഞാനവും. അഹമഹം എന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ആലയ വിജ്ഞാനം. എന്ന് വെച്ചാൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്, സ്ഥായി എന്ന. പിന്നെ പ്രപഞ്ചത്തെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രവൃത്തി വിജ്ഞാനം. ഈ ആലയ വിജ്ഞാനത്തിനാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. ആലയ വിജ്ഞാനത്തിനാണ് വാസന ഇരിക്കുന്നത്, പൂർവ്വപൂർവ്വ അനുഭവങ്ങളിൽ നിന്നുണ്ടായ വാസന. ആ വാസന കൊണ്ട് ഈ വിജ്ഞാനം ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ഉണ്ടാക്കിക്കാണും. വിജ്ഞാനം സത്യമാണോ? അല്ല, അതുകൊണ്ട് ക്ഷണികമാണ്. ആലയ വിജ്ഞാനം പ്രവൃത്തി വിജ്ഞാനം എല്ലാം ക്ഷണിക്കുന്നു. അപ്പോ അദ്വൈതം പറയുന്ന എന്താണ്? അഹം എന്ന് പറയുന്ന ഈ അനുഭവത്തിന് ആലംബമായിട്ട് സ്ഥായിയായ ഒന്നുണ്ടെന്നാണ്. അതാണ് ശങ്കരാചാര്യ വരുത്തിയ മാറ്റം. അഹം എന്ന് പറയുന്ന നമ്മുടെ അനുഭവത്തിന് അതൊരു അന്ധക്കരണ വൃത്തിയാണ് ശങ്കരാചാര്യൻ പറയുന്നത്. വൃത്തിയായതുകൊണ്ട് തന്നെ അത് മാറും, അതിന് മാറ്റം വരും. വൃത്തിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷെ ആ മാറ്റം ബോധന്മാർ പറയുന്ന പോലെയുള്ള ക്ഷണികമല്ല, അത് കുറച്ചുകൂടെ സ്ഥായിത്വം ഉണ്ട്. അദ്വൈതി പറയുമ്പോൾ ഒരു ക്ഷണത്തിൽ ഉണ്ടാകുന്നു, അടുത്ത ക്ഷണത്തിൽ നശിച്ചു പോയത്. എന്നാലും അത് നമ്മുടെ അഹം അനുഭവവും അദ്വൈതി പറയുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ആ അർത്ഥത്തിലുള്ള ക്ഷണികമാണ്. യോഗാചാര്യന്മാർ പറയുന്ന പോലെ ക്ഷണികമാണ്. ഈ അഹം അനുഭവത്തിന് ആധാരമായിട്ട് ഒരു സ്ഥായിയായ കൂടസ്ഥനായ ആത്മാവുണ്ടെന്നാണ് അദ്വൈതിയുടെ പക്ഷം. അവിടെയാണ് യോഗാചാര്യന്മാർ പറയുന്നത് അങ്ങനെ കൂടസ്ഥനായ ഒന്നില്ല. ഈ അഹമനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെ നിരന്തരം മാറി. പിന്നെ അതിന്റെ അവരുടെ നിർവചനങ്ങൾ വ്യത്യാസമുണ്ടെന്ന്. മാറ്റം എന്ന് പറയുന്നത് അദ്വൈതി അംഗീകരിക്കുന്നു, യോഗാചാര്യം അംഗീകരിക്കുന്നു. പക്ഷെ കൂടസ്ഥനിലെ മാറ്റം അദ്വൈതി അവിടെ എന്ത് ചെയ്യുന്നു? മാറാത്ത ഒരു കൂടസ്ഥനെ കൂടെ സ്വീകരിച്ചു. പിന്നെ അറിവ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന അദ്വൈതിക്ക് സമ്മതമാണ്. അതാണ് ഇവിടെ പറയുന്നത് സങ്കല്പം മാത്രമേ, അല്ലെങ്കിൽ മനവ് മാത്രമേ. ഈ മനവ് മാത്രം ഇത് സർവെന്ന് പറയുന്ന ഈ ആശയം ശരിക്കും ഇത് ആദ്യം പറയുന്നത് ഇതേ ഭാഷയിൽ വിജ്ഞാനവാദി. അവരെന്താ പറയുന്നത്? അവര് പറയുന്നത് എന്താണോ? വിജ്ഞാനം മാത്രം വിദസ്തം, ഇത്രയും വിജ്ഞാനത്തിന് അദ്വൈതി. വിജ്ഞാനമെന്ന് പറയും, ജ്ഞാനമെന്ന് പറയും, അറിവെന്ന് പറയും, മനസ്സെന്ന് പറയും, ബുദ്ധി എന്ന് പറയും, എല്ലാം പറയും. അവരും ഈ വാക്കുകളെല്ലാം അദ്വൈതി. അവിടെ വാക്കിനൊന്നും വ്യത്യാസമൊന്നും. വിജ്ഞാനം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്താണ് മനോ മാത്രം? ഇതേ കാര്യം തന്നെ അവരും പറയും. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താണ് ഇതിന്റെ നിർവചനങ്ങളിൽ എത്തുന്ന വ്യത്യാസം? മറ്റൊന്ന് അദ്വൈതി കൂടുതലായി സ്വീകരിച്ച എന്താണ്? കൂടസ്ഥനായ ഒരാത്മാവിനെ സ്വീകരിച്ചു. ഇപ്പൊ വിജ്ഞാനം എന്നെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കുന്നുണ്ട്. വിജ്ഞാനം പറയും, വിജ്ഞാനം തന്നെ അറിവ്. അറിവ് എന്ന് പറയുന്നത് അതൊന്നും വ്യത്യാസമില്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് ഇതിനെ നിർവചിക്കുന്നിടത്ത് ചെറിയ വ്യക്ഷണികം എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്വൈതി പറയുന്നത് എന്താണ്? വിജ്ഞാനമായി അതിന് വ്യത്യാസം വരും. പിന്നെ കൂടസ്ഥനെ അദ്വൈതി സ്വീകരിക്കുന്നു, മറ്റൊരു സ്വീകരിക്കുന്നു. പിന്നെ അറിവാണ് സങ്കല്പം അല്ലെങ്കിൽ മനസ്സ്, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും സിദ്ധാന്തം. കൂടസ്ഥൻ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ ജീവൻ വിജ്ഞാനത്തിൽ നിന്ന് മാറി അതൊന്നും ബൗദ്ധൻ മനസ്സിലാക്കി. ഏറ്റവും പ്രധാനമായി വരുന്ന ഇതാണ് എന്താണ്, വിജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം. ഇത് അദ്വൈതി സ്വീകരിക്കുന്നത് ഏതാണ് പറയുന്നത്, മനസ്സിന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം. അപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഈ വിജ്ഞാനവാദികളുടെ ഈ വിജ്ഞാനവാദത്തെ, വിജ്ഞാനവാദം എന്ന് പറയുന്നത് രണ്ടും മൂന്നും നാലും അഞ്ചും ആറും നൂറ്റാണ്ടുകളിലൊക്കെയാണ് ഇതിലെ പ്രഗത്ഭന്മാരായ ആചാര്യന്മാർ ഒരുപാട് പേരുണ്ട്. അതായത് ഈ ശങ്കരാചാര്യര് മുമ്പ് നാഗാർജുനക്കാളും കുറച്ചുകൂടെ പഴക്കമാണ്. നാഗാർജുനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചെറു പറയുന്നത് ബി സി രണ്ടാം നൂറ്റാണ്ടിലാണ്, ചെറു പറയുന്നത് എ ഡി രണ്ടാം നൂറ്റാണ്ടിലാണ്. അല്ലെങ്കിൽ എ ഡി രണ്ടും മൂന്നും അല്ലെങ്കിൽ ബി സി രണ്ടും മൂന്നും അങ്ങനെയൊക്കെ പറയും. കൃത്യമായ ഒരു കാലം എന്ന് ആർക്കും പറയാൻ പറ്റും. ഇതെല്ലാം മഹായാനം എന്ന് പറയുന്ന ബൗദ്ധ സമ്പ്രദായത്തിന്റെ ഭാഗങ്ങളായിട്ടാണ് ഇതെല്ലാം വരുന്നത്. ഇവരുന്നു ശൂന്യവാദം, വിജ്ഞാനവാദം ഒക്കെ വരുന്നു ഈ മഹായാന സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട്. അപ്പോ ഈ ബുദ്ധൻ വന്ന് ഉപദേശങ്ങളെ കൊടുത്തപ്പോ ബുദ്ധന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ഒരുപാട് പേര് ബുദ്ധന്റെ ആകൃഷ്ടരായി. അതിന് ആര് പെട്ടു, ഒരുപാട് രാജാക്കന്മാരും പെട്ടു ബുദ്ധന്റെ കൂടെ ചേർന്ന്. രാജാക്കന്മാർ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ വലിയ രാജാക്കന്മാരൊന്നുമില്ല, ഓരോ നാട്ടുരാജാക്കന്മാര്. അപ്പൊ ഈ നാട്ടുരാജാക്കന്മാര് ബുദ്ധനെ കൂടി ചേർന്നപ്പോ അത് ബുദ്ധന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ്. പിന്നെ ഈ യാഗമൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ചെലവും ചെയ്യും കൊള്ളണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അവർക്ക് സൗകര്യമായി. ചേർന്നപ്പോ ഈ രാജാക്കന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണ പണ്ഡിതന്മാരെല്ലാം എന്ത് ചെയ്തു, അവരെവിടെയാണോ കാശ് കിട്ടുന്നത് അവിടെ എനിക്കേറ്റവും, അവരെല്ലാം ഈ രാജാവിന്റെ കൂടെ ചേർന്ന് അവരെല്ലാം എന്ത് ചെയ്തു, അവരെല്ലാം ബൗദ്ധന്മാരായി. ബൗദ്ധന്മാരാകാന്ന് പറഞ്ഞാൽ ഈ സുന്നസൂത്രം, ശൂന്യതയെ കുറിച്ച് പറയുന്ന സൂത്രം, ബുദ്ധന്റെ ഉപദേശങ്ങളാണ് സൂത്രം എന്ന് പറയുന്നത്. അതിനനുസരിച്ചാണ് ബാക്കി ബ്രഹ്മസൂത്രവും മറ്റേ സൂത്രങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. ബുദ്ധന്റെ ഉപദേശങ്ങളാണ്. ആ സൂത്രം എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജാക്കന്മാരങ്ങോട്ട് പോയി രാജാക്കന്മാരുടെ സദസ്സിനുണ്ടായിരുന്ന ബ്രാഹ്മണന്മാരെല്ലാം പിന്നെ എന്ത് ചെയ്തു, അവരെ ഈ സൂത്രങ്ങളെ കയ്യിലെടുത്ത് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അതുകൊണ്ട് മിക്കവാറും അല്ല, ഈ സൂത്രങ്ങളെല്ലാം തന്നെ പാലി ഭാഷയാണ്. പക്ഷെ പിന്നീട് വന്ന ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ സംസ്കൃതത്തിലാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സംസ്കൃതം കൈകാര്യം ചെയ്യുന്ന ആരാണ്, ബ്രാഹ്മണരാണ്. ബ്രാഹ്മണ പണ്ഡിതന്മാരെല്ലാം ഇപ്പൊ ശങ്കരാചാര്യ ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിച്ചു എന്ന് പറയുന്ന പോലെ ഈ ബ്രാഹ്മണരെല്ലാം എന്ത് ചെയ്തു, ഇതിനങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. വ്യാഖ്യാനിക്കുമ്പോ ഇവരുടെ സ്ഥിര സ്വഭാവം എന്ത്, ജാതിയുടെ അല്ല, ഇവര് യോജിക്കത്തില്ല ഒരിക്കലും. ഇവരെല്ലാം ബുദ്ധിമാന്മാരാണ്, ഇവര് തമ്മിലടിക്കും ഭൗതികമായി. അങ്ങനെ സൗത്രാന്തികൻ, വൈഭാഷികൻ, യോഗാചാരൻ, മാധ്യമികൻ, പിന്നെ ഈ വിജ്ഞാനവാദത്തിൽ തന്നെ എത്രയോ ഭേദം. ശൂന്യവാദത്തെ തന്നെ എങ്ങനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു. ഇതിൽ ഒരുപാട് പിരിവുകൾ ഒന്നാണ്, ഈ അദ്വൈതത്തിലൊക്കെ പിരിവുകൾ വരുന്നുണ്ട്. കാരണം പഴയകാലത്ത് രീതി അതാണ്, സംസ്കൃത ഭാഷയിലായിരുന്നു, പിന്നീടുള്ള സംസ്കൃതത്തിലായി. പ്രസിദ്ധമായ ഇന്നത്തെ കിട്ടുന്ന വ്യാഖ്യാനങ്ങളെല്ലാം സംസ്കൃത ഭാഷയിലായി. പിന്നെ ഇത് ഈ ബുദ്ധന്റെ കാലശേഷം ഇവരിങ്ങനെ വ്യാഖ്യാനിച്ച് വന്നു കഴിഞ്ഞ് പിന്നെ ഇതിനൊരു ക്ഷീണം ഉണ്ടായി, വീണ്ടും മറ്റൊരു ശക്തി പ്രാപിച്ചു വൈദികന്മാർ ഇവരെ കൂടുന്ന് അടിച്ചോടിച്ച്. അപ്പൊ ഇവരങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോ ഇത് തിബത്ത് ഭാഷയിലും ചൈനീസ് ഭാഷയിലും പല ഗ്രന്ഥങ്ങളും ചൈനീസ് ഭാഷയിലാണ് വിജ്ഞാനവാദത്തിന്റെയൊക്കെ. ഇപ്പൊ എന്താണ് ഈ പറയുന്ന മാധ്യമിക കാരികയുടെ കിട്ടിയത് ചൈനയിൽ നിന്നാണ്, ചൈനീസ് ഭാഷയിൽ കിട്ടി, തിബത്ത് ഭാഷയിലാണ് രാമമാർഗ്ഗം. പൊതുവെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ബ്രാഹ്മണര് തന്നെയാണ്, അന്ന് ഇതെല്ലാം ഒരുമിച്ച് കിടക്കുകയാണ്. അപ്പൊ ബ്രാഹ്മണരെന്ത് ചെയ്തു, അവരുടെ ബുദ്ധി സാമർഥ്യം കൊണ്ട് പ്രകടിപ്പിച്ചപ്പോൾ ഇതിൽ ഒരുപാട് പിരിവുകളുണ്ടായി. അപ്പോ ബുദ്ധൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു, ബുദ്ധൻ പറഞ്ഞ് ഹിംസിക്കാൻ പാടില്ല, വേദത്തിന് തള്ളി, ഇവരെല്ലാം അതിനനുസരിച്ച് തന്നെ വ്യാഖ്യാനങ്ങളെ. അപ്പോഴും അടുത്ത് വൈദികന്മാർ വീണ്ടും രഘു പ്രവേശിച്ച് നമ്മുടെ ഇവിടെ അഞ്ചു വർഷം കൂടുമ്പോൾ മന്ത്രിസഭ മാറുമ്പോൾ കുറച്ച് കോൺഗ്രസ് ഭരിക്കും, പിന്നെ മാർക്സിസ്റ്റ് ഭരിക്കും. അതുപോലെ മറ്റവർ തിരിച്ചു വന്നപ്പോ എന്തായി, അവര് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുമാരുടെ പട്ടണം പ്രഭാകരപുരവും ശങ്കരാചാര്യ ഒക്കെ ഉണ്ടായി. ഗൗഡമാതാചാര്യൻ എന്ന് പറയുന്നത് ഒരു ഇതിനെ തിരിച്ചുവിട്ട വഴി തിരിച്ചുവിട്ട ആളാണ്. എവിടെ ഈ വിജ്ഞാനവാദവും ശൂന്യവാദവും എല്ലാം കൂടെ ചേർത്തിട്ട് അതിനെ വഴിതിരിച്ച് അദ്വൈതമാക്കി മാറ്റിയ പ്രധാന വ്യക്തിയാണ് അവര്. അപ്പൊ ഗൗഡവാദാചാര്യ ചുവട് പിടിച്ചുകൊണ്ടാണ് പിന്നെ ഗൗഡവാദാചാര്യ പറയുന്നത് പലതും ഈ വിജ്ഞാനവാദത്തിന്റെ ഭാഗമാണ്. ശൂന്യവാദം എന്ന ഭാഗത്ത് അദ്വൈതമാണ്. ഈ മാണ്ഡവികാര്യ എന്ന് പറയുന്നത് വിജ്ഞാനവാദത്തിൽ നിന്നും ശൂന്യവാദത്തിൽ നിന്നും അദ്വൈതത്തിലേക്ക് മാറുന്ന അതിന്റെ ഒരു ട്രാൻസാക്ഷൻ പീരീഡ് സംഭവിച്ചൊരു സാഹചര്യം. അപ്പോ എന്ത് ചെയ്തു, എന്താ സംഭവിച്ചത്, ഈ ബ്രാഹ്മണര് അതുവരെ ഇതിനെ എഴുതിക്കൊണ്ടിരുന്നവരെന്ത് ചെയ്തു, പതുക്കെ വൈദികന്മാർ തിരിച്ചു വന്നപ്പോ ഇവരെന്ത് ചെയ്തു, തിരിച്ചു വരിക എന്ന് വെച്ചാൽ വൈദികന്മാർ തിരിച്ചു വരുന്നതല്ല, രാജാക്കന്മാർക്ക് ഇത് പറഞ്ഞു, രാജാക്കന്മാരുടെ വിശ്വാസം ചെയ്യുന്നു. പിന്നെ ബുദ്ധന്റെ കാലം കഴിഞ്ഞു, അതുപോലെ വ്യക്തിപ്രഭാവമില്ലാത്ത ആൾക്കാർ പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇപ്പൊ രാജാക്കന്മാർ നോക്കുമ്പോൾ ആർക്കാണോ പ്രഭാവമുള്ളവരെ അവരെ സ്വീകരിക്കും. അപ്പോൾ ആൾക്കാർ പതുക്കെ സനാതന ധർമ്മത്തിലേക്ക് പോയി. സനാതന ധർമ്മത്തിലേക്ക് പോയപ്പോൾ ഈ പണ്ഡിതന്മാരും എന്ത് ചെയ്തു, അവരും തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ശാങ്കര ഭാഷയും മറ്റും ഉണ്ടായത്. വേദത്തിന്റെ ഉപനിഷത്താവുക ഇതിന് ശേഷമായിരിക്കും, പലതും ഇതിന് ശേഷം വന്നതുകൊണ്ട് നമുക്ക് അകത്തുള്ളായൊരു ഉപനിഷത്തുണ്ട്, ഇതൊക്കെ ഇതിന് ശേഷം വന്നു. അപ്പൊ ഇതിനിങ്ങനെ ഒരു ചരിത്രത്തിൽ ഒരു പരിണാമമുണ്ട്. ആ പരിണാമത്തിൽ ആദ്യം വൈദികം, പിന്നെ ബൗദ്ധം, ഇതിനിടയ്ക്ക് വേറെ ജൈനന്മാരെ ഉണ്ട്, മറ്റുള്ളവർക്കുണ്ട്, ഇതിന്റെ കൂടെ വീണ്ടും തിരിച്ച് വൈദികത്തിലേക്ക് വന്നപ്പോഴാണ് എന്ത് ചെയ്ത് ഗൂഢവാദാചാര്യര് പ്രത്യക്ഷപ്പെട്ടത്. ഗൂഢവാദാചാര്യരെ ചൂട് പിടിച്ചിട്ട് അപ്പൊ ഗൂഢവാദാചാര്യർ എന്ത് ചെയ്തു, പറഞ്ഞു നെയ്തൻ ബുദ്ധേന ഭാഷയിലേക്ക്, ബുദ്ധൻ പറഞ്ഞ കാര്യം ഉണ്ട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ വ്യത്യാസം വന്നല്ലോ. ആ വ്യത്യാസത്തെ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു ശങ്കരാചാര്യർ ആ ഒരു അവസരം ഉപയോഗിച്ചിട്ട് കൂടസ്ഥ ബ്രഹ്മത്തെ അങ്ങോട്ട് അടിച്ചുറപ്പിച്ച്, ഈ കൂടസ്ഥം ബ്രഹ്മം നിത്യമായ ബ്രഹ്മം ആത്മാവിലൊക്കെ മീമാംസകരും താർക്കികന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ വിജ്ഞാനത്തെ അവിടെ കൊണ്ടുവന്നിട്ട് അതിനെ കൂടസ്ഥ ബ്രഹ്മമാക്കി വിജ്ഞാന സൃഷ്ടിയാണ് പ്രപഞ്ചം എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ വ്യത്യാസം വരുമ്പോൾ അത് അദ്വൈതമാണ്. ഇത് പഴയകാലത്ത് പാശ്ചാത്യ ലോകത്ത് ഹെഗൽ പറഞ്ഞാണ് ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മനസ്സിന് പ്രാധാന്യം വന്നു, ഒന്നാം സ്ഥാനം മനസ്സിന് കൊടുത്ത്, രണ്ടാം സ്ഥാനം മാറ്ററിന് കൊടുത്ത്, അതിന്റെ പ്രത്യേകത. പിന്നീട് മാർക്സും എംഗൽസും കൂടെ വന്നിട്ട് എന്ത് ചെയ്തു, ഇതിനെ അതിന് അവർ പറയുന്ന എന്താണ്, ഞങ്ങൾ മുമ്പ് പറഞ്ഞ ഹെഗലിന്റെ ഐഡിയലിസം അല്ലെങ്കിൽ ആശയവാദത്തെ തലകൂത്തി വെച്ചാണ് ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് ഒന്നും അതിനെ തലകുത്തി നിർത്തിയാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, നേരെ തിരിച്ചാക്കി മാറ്ററിന് പ്രാധാന്യം കൊടുത്തു, രണ്ടാം സ്ഥാനത്തിന് കൊടുത്തത് മനസ്സിനോ ഐഡിയലിസത്തിനോ നേരെ തിരിച്ച്. മറ്റേയാൾക്ക് സ്പിരിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഏകദേശം സ്പിരിറ്റിനെയൊക്കെ അംഗീകരിച്ചാണ് ഇവരതെടുത്ത് ദൂരക്കണം എന്തെങ്കിലും ആവശ്യം. പക്ഷെ അടിസ്ഥാനപരമായി ഇവരും പിന്തുടരുന്നത് ഫിലോസഫിക്കലായിട്ട് എംഗൽസ് പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്നത്, മാർക്സും പറയുന്നത്, ആ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ആര് അതിൽ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾ പറയുന്നതെന്ന് പറയുന്നു മാർക്സിന്റെ പുറത്തുള്ള പറയുന്നു. പക്ഷെ മാറ്റം വരുത്തി അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്തു, അവിടെ ഡയലക്റ്റിക്കൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദങ്ങൾ, മറ്റത് ആശയവാദമായിരുന്നു. ഇതേ പരിപാടി തന്നെയാണ് ഇവിടെ നടന്നത്. ഇവിടെ എന്ത് ചെയ്തു, ഈ വിജ്ഞാനവാദത്തെ കൊണ്ടുവന്നിട്ട് ശങ്കരാചാര്യൻ എന്ത് ചെയ്തു, കൂടസ്ഥ വിജ്ഞാനവാദം. കൂടസ്ഥ വിജ്ഞാനവാദം. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോ നമുക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ എന്താ ചെയ്യുന്നത്, സ്കൂളിൽ ഏത് പാർട്ടിക്കാണ് കൂടുതലുള്ളത് നമ്മളെല്ലാം എന്ത് ചെയ്യും, ആ പാർട്ടി ചേരും. പൊതുവെ അങ്ങനെ ഒരു ട്രെൻഡാണ് പിള്ളേർ, കാരണം അവരുടെ കൂട്ടത്തിലാണ് എസ് എഫ് ഐ ആണെങ്കിൽ അതിൽ ചേരും, കെ എസ് യു ആണെങ്കിൽ അതിൽ ചേരും, ചേർന്നേ പറ്റും. അതുപോലെയാണ് എന്ത് ചെയ്തത്, പിൽക്കാലത്ത് വന്നപ്പോഴത്തേക്ക് കൂടസ്ഥ വിജ്ഞാനവാദത്തിന് പ്രചാരം വന്നു. പിന്നീട് വന്നവരെല്ലാം എന്ത് ചെയ്തു, ആ പാർട്ടി ചേർന്നാണ് അദ്വൈതത്തിന് ഇത്രയും പ്രചാരം വന്നു. ഇത് ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് ഒരു 18-ാം നൂറ്റാണ്ട് വരെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്ന എവിടെയാണ്, കേവലം ബ്രാഹ്മണരുടെ ഇടയിൽ നടന്നുകൊണ്ടിരുന്ന സംഭവമാണ്. അവരുടെ ഇടയിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളൂ, സാധാരണ മനുഷ്യന്റെ ഇടയിൽ നിന്നും. ഈ ഒരു കാലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ എന്ത് ചെയ്തു, ഈ മുസ്ലിങ്ങളുടെ ആക്രമണം ഇങ്ങോട്ട് വന്നു, അവരിവിടെ അധികാരം പിടിച്ചപ്പോ ബ്രാഹ്മണരുടെ ശേഷി കുറഞ്ഞു, അവരുടെ സമൂഹത്തിലുള്ള ആധിപത്യം നഷ്ടപ്പെട്ടു, കുറഞ്ഞു, നഷ്ടപ്പെട്ടതിന് കുറഞ്ഞു. അവരങ്ങോട്ട് ഇങ്ങോട്ട് കൂടെ ഓടാൻ തുടങ്ങി, വടക്കേലും ഇന്ത്യയിലുള്ളവരുടെ ഓടി ഇങ്ങോട്ട് തെക്കോട്ട് ഓടി, കുറച്ചു പേര് ബംഗാളിലേക്ക് ഓടി, അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടം പിടിച്ച് ശക്തി കുറച്ച് കുറഞ്ഞ് അവർ ചിതറിപ്പോയി. അപ്പൊ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു, ഇത് പതുക്കെ അബ്രാഹ്മണരിലേക്കും വ്യാപിച്ചു. അങ്ങനെ അബ്രാഹ്മണരിലേക്ക് വന്നപ്പോ അബ്രാഹ്മണരുടെ ഇടയിലും എന്തുണ്ടായി, അദ്വൈതികളുണ്ടായി, ഗുരുക്കന്മാരുണ്ടായി. ആ സമയത്തായിരിക്കും യോഗവാസിഷ്ടം, യോഗവാസിഷ്ടം എന്നൊക്കെ വരുന്നത് ബ്രാഹ്മണരുടെ കാലം തന്നെയാണ്, അത് ശങ്കരാചാര്യർക്ക് തൊട്ട് ശേഷം വന്നതാണ്. അധികം പഴക്കമാണെന്ന് വെച്ചാൽ ഇത്തിരി പഴക്കമുള്ളതാണ്, 15-ാം നൂറ്റാണ്ട് വിദ്യാർത്ഥി സ്വാമിക്കും ഒക്കെ മുമ്പുള്ളതാണ്. വിദ്യാർത്ഥി സ്വാമിയൊക്കെ 14-ാം നൂറ്റാണ്ടൊക്കെ അതിന് മുമ്പേ ഉള്ളതാണ്. അപ്പോ അതൊക്കെ ബ്രാഹ്മണരുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന കാലമാണ്, അവരാണ് അത് കൈകാര്യം ചെയ്തത്. ഇപ്പൊ ശൂദ്രന്മാരുടെ അവകാശം പറയുന്നു എന്ന് വിചാരിച്ച് ഇത് ശൂദ്രന്മാരുടെ എന്താണ് അത് എന്താണ് ദിവ്യാനി സ്വാമി പറയും, ശൂദ്രന്മാരുടെ എന്താ ഇത് ബ്രാഹ്മണർക്കോടെ, അത് ശരിയാണ്, ശരിക്കും ഇത് ബ്രാഹ്മണരുണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ്. പിന്നെ ക്രമേണ ക്രമേണ മറ്റുള്ളവർക്കും വിദ്യാഭ്യാസത്തിന് അവസരം ഉണ്ടായി, സംസ്കൃതം പഠിക്കാൻ തുടങ്ങി. ഇപ്പോ കേരളത്തിൽ തന്നെ എന്താണ് ഈഴവരുടെ ഇടയിൽ വലിയ സംസ്കൃത പണ്ഡിതന്മാരുണ്ടായി. ഇതൊക്കെ ഗവേഷണം നടത്തേണ്ട കാര്യമാണ്, എന്നു മുതൽ ഈഴവർ സംസ്കൃതം പഠിക്കാൻ തുടങ്ങി. ഈ വൈദ്യപരമ്പര വലിയ പ്രഗത്ഭന്മാരായ വൈദ്യന്മാരുണ്ട്, ഇതൊക്കെ എന്നുമാരാ തുടങ്ങിയത് എന്നുവെച്ചാൽ ഇത് ശരിക്കും ബ്രാഹ്മണ പരമ്പരയിൽ നിന്ന് വന്നു അതോ ബൗദ്ധ പരമ്പരയിൽ നിന്ന് വന്നു, ഇതിന്റെ കാലം എപ്പോഴാണ്, ഇതിനെ കുറിച്ചൊന്നും ശരിക്കും പഠനം നടന്നതായിട്ട് എന്റെ അറിവില്ല. പക്ഷെ ഇത് സംഭവിച്ചു. അതായത് ബ്രാഹ്മണർ കയ്യിലിരുന്ന സംസ്കൃതം മറ്റുള്ളവരുടെ കയ്യിൽ വരാൻ പറയും. കേരളത്തിൽ ഒരു കണക്കിൽ പറഞ്ഞാൽ അത് പ്രധാനമായും വ്യാപകമായി വന്നത് പിന്നെ ഇഴവരുടെ ഇടയ്ക്കും നായരുടെ ഇടയ്ക്കും വന്നു, രണ്ടു കൂട്ടരുടെ ഇടയ്ക്കും വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ എന്താണ് ഏത് കാലം മുതൽ ഇങ്ങനെയൊക്കെ വന്നു എന്നുള്ളത് പഠിക്കേണ്ടതായിരിക്കും. ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ഈ ഗ്രന്ഥങ്ങളൊക്കെ സംസ്കൃതത്തിൽ. ഇപ്പൊ പിൽക്കാലത്ത് ഒരു ബ്രാഹ്മണരായി, ബ്രാഹ്മണരായോട് ഏത് സംസ്കൃതം കൈകാര്യം ചെയ്യും. അതുകൊണ്ട് നമ്മളിതിന്റെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ചരിത്രപരമായ പരിണാമങ്ങൾ നോക്കുമ്പോ അദ്വൈതം എന്ന് പറയുന്നത് ആരുടെ സംഭാവനയാണ്? ബൗദ്ധന്മാരുടെ സംഭാവനയാണ്. ശങ്കരാചാര്യ കൂട്ടിച്ചേർത്ത് തന്നെയാണ്. പക്ഷെ പിന്നീട് ഈ ബ്രാഹ്മണ അദ്വൈതികൾക്ക് വലിയ പ്രാധാന്യം വന്നപ്പോ അവര് അതിനുള്ള ബൗദ്ധ സ്വാധീനത്തെ മറയ്ക്കാൻ വേണ്ടി അവർ നിരന്തരം ബൗദ്ധന്മാരെ ഖണ്ഡിച്ചു. ബൗദ്ധന്മാരെ ഖണ്ഡിച്ചു കഴിഞ്ഞപ്പോ ഇത് ബൗദ്ധനുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളൊരു ഒരു തോന്നുന്ന ആൾക്കാർ മനസ്സിൽ വന്നു. നമ്മുടെ വിമലാൻ സ്വാമിയുടെ വൈജ്ഞാനിക്കുമ്പോൾ വിമലാൻ സ്വാമിയുടെ സ്ഥിരം പരിപാടി ശങ്കരാചാര്യ പോലെ ബൗദ്ധരെ കണ്ടിക്കുകയാണ്. കൂടുതൽ കണ്ടിക്കുന്നത് സംഖ്യന്മാരെ, ബൗദ്ധന്മാരെയും കണ്ടിക്കുന്നുണ്ട്. അപ്പൊ ഈ കണ്ണിച്ചതുകൊണ്ട് എന്താണ്, അവരുമായിട്ടുള്ള ബന്ധം ആൾക്കാർ ചിന്തിക്കാൻ പോയി, അതിനെന്താ ബന്ധം എന്നുള്ളത്. പക്ഷെ ഇന്നങ്ങനല്ല. ഇന്ന് പറഞ്ഞത് ഇന്നത്തെ ആധുനിക പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്യുന്നു, പിന്നെ ഏറ്റവും രസകരമായ കാര്യം ഈ ബ്രാഹ്മണരെ ഇത് എഴുതി വെച്ചതിന് ശേഷം ഈ ബൗദ്ധ കൃതികളെ കുറിച്ച് ഗഹനമായി ആഴത്തിൽ പഠനം നടത്തി മുഴുവൻ പാശ്ചാത്യരാണ്, നമ്മുടെ നാട്ടിലല്ല. അതാണ് എന്തുകൊണ്ട് ഇവിടെ ഈ ബ്രാഹ്മണരെല്ലാം എന്ത് ചെയ്തു, വൈദിക സമ്പ്രദായങ്ങളുടെ പുറകെ പോയി. ഇവിടെ ഒന്നൂറുണ്ടോ പേരോ, ഒരു 1000 പേരുണ്ട് ഈ ബൗദ്ധ പഠനം നടത്തിയ ആൾക്കാർ വിദേശികൾ. അവർ വളരെ സൂക്ഷ്മമായി ചിന്തിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു ചെയ്തു. അപ്പൊ ഇത് എന്ന് മാത്രമല്ല, പ്രാചീന ഗ്രീക്ക് ഹിരാക്ലീറ്റസ്, ആ ഹിരാക്ലീറ്റസും ഈ പറയുന്ന നാഗാർജുനൻ എന്നൊക്കെ പറയുന്ന ആശയങ്ങൾക്ക് ഒരുപാട് സാമ്യമുണ്ട്. ഒരുപോലെ പറയുന്നു. ഒരുപക്ഷെ അന്ന് തന്നെ അവർ പരസ്പര ആശയവിനിമയം നടത്തിയിരുന്നു, ആൾക്കാരിങ്ങനെ സഞ്ചരിച്ച്. അത് ക്രിസ്തുവിന് മുമ്പാണ് തന്നെ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായി, ചിന്തകൾ വ്യാപിച്ചു. ഇപ്പോ പാശ്ചാത്യ ഇപ്പൊ കാന്റിന്റെ മാനുവൽ കാന്റ് പറയുന്ന ആശയം ഫിനോമിനൽ വേടും നോമിനൽ വേണ്ടെന്നൊക്കെ പറയും. അപ്പൊ ഫിനോമിനൽ എന്ന് പറഞ്ഞാൽ ബൗദ്ധന്മാർ പറയുന്നത് പോലെ എന്താണ് കാലദേശങ്ങളൊക്കെ മനസ്സിന്റെ സ്വാധീനത്തിലെന്നാണ് പറയുന്നത് മാനുവൽക്കാർ. അതിനപ്പുറം നോമിനൽ ഒന്നുണ്ട്, അത് നമുക്ക് ഒരിക്കലും അറിയാനേ പറ്റത്തില്ലെന്നാണ്. അപ്പൊ ഇത്തരം ആശയങ്ങളെല്ലാം വരുന്നത് ഈ ബൗദ്ധന്മാരിൽ നിന്ന് ഒന്നാണ്. ഇപ്പൊ പാശ്ചാത്യരെ വരെ അത് സ്വാധീനിച്ചിരിക്കുകയാണ് ഒരുപാട്. അവരാണ് കൂടുതൽ പഠനം നടത്തിയത്. ബുദ്ധൻ ക്ഷണിക വിജ്ഞാനത്തെ കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ബുദ്ധനെ ക്രിസ്തുവിനെ സ്വാധീനിക്കുന്നത് അവിടെയെങ്കിലും പരിചയമില്ലാത്ത ഈ അഹിംസ എന്ന് പറയുന്ന ആശയം, അത് ബുദ്ധനിൽ നിന്നല്ലാതെ അവിടെ എത്താൻ വഴിയില്ല. കാരണം ഈ പഴയ നിയമം എന്ന് പറയുന്നത് പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, കൊലയ്ക്ക് കൊലയാണ്. അതിനെ ക്രിസ്തു പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ട് എന്താണോ വലത്തെ ചുവട്ടെ തളിക്കുന്നവന് അഹിംസ എന്ന് പറയുന്ന ഒരു ആശയം ക്രിസ്തുവിന് വരാൻ അന്നത്തെ കാലഘട്ടത്തിൽ ആ പ്രാകൃതമായ ഗോത്രങ്ങളിൽ നിന്ന് എന്തായാലും കിട്ടാൻ വഴിയില്ല. അത് ബുദ്ധനിൽ നിന്ന് കിട്ടിയതാകാനേ ഒഴിയും. പക്ഷെ അതിന് വ്യക്തമായി തെളിവോടുകൂടി പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ മനോമാത്രം എന്ന് പറയുന്നതിന് ഒരു വലിയ അളവ് വരെ എന്താണ് ബൗദ്ധ ദർശനങ്ങളുടെ ആണ്. പിന്നെ അദ്വൈതി കൂട്ടിച്ചേർത്തോടെ മാത്രം തന്നെയാണ്. ക്ലാസ് ഒന്ന് അയച്ചിരിക്കുന്നു, ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. ടെലിഗ്രാം ടെലിഗ്രാമിലാണ്.